സ്മൃതിപുരാണാനാഭാജോദശം ൂർത്തേന്ദ്രവിഭാഗ്യാപ്തേഹായ ദക്ഷിണമൂർത്ത നമ ധ്യാൻ രണ്ട് സവ അയമാത്മാ സർവേഷാം ഭൂതാനാം അധിപതി സർവേഷാം ഭൂതാനാം രാജാ തത് യഥാരഥനാ ഭൂച രഥനേമോച ആരാ സർവേ സമർപ്പിതാഹ ഏവമേവ അസ്മിന്നാത്മനെ സർവാണി ഭൂതാനി സർവേ ദേവാ സർവേ ലോകാ സർവേ പ്രാണാ സർവേ ഏതേ ആത്മാനഃ സമർപ്പിതാഹ. രാജത്വ വിശേഷണം അധിപതിരിഹി ഭൗതികസ്യ രാജോചിത വൃത്തിം ആശ്രിത്യ രാജ നത്വധിപതിരതോ പിശനഷ്ടി അധിപതിരിഹി. സർവേഷാം ഭൂതാനാം ആത്മാ സർവേ ഉപാസ്യഃ സർവേഷാം ഭൂതാനാം അധിപതിഹി സർവഭൂതാനാം സ്വതന്ത്രോ നകുമാരമാത്യവ. ഇത് രാജാവാണ്, അധിപതിയുമാണ് എന്ന് പറഞ്ഞാൽ അധിപതിയായ രാജാവ് എന്നിടങ്ങണമെന്നാണ്. അതെന്തുകൊണ്ടാണ് രാജാവ് എന്ന് പറഞ്ഞാൽ ആത്മബോധമുള്ള ഒരാളെ രാജാവെന്ന് പറഞ്ഞ് പിന്നീട് അധിപതി എന്ന് പറഞ്ഞത്? പറയുന്നു ഭവതി കശ്ചിത് രാജോ ഉചിത വൃത്തിം ആശ്രിത്യ രാജ. ഒരാൾ രാജാവായിരിക്കണമെന്നില്ല, രാജാവിന് ചേരുന്ന പ്രഭുത്വം, പരാക്രമം, വീര്യം ഇതൊക്കെ ഉണ്ട് ഒരാൾക്ക്. അതുകൊണ്ട് രാജാവിനെ പോലെയാണ് ആളെയും പറയും, അയാൾ ഒരു വലിയ രാജാവാണെന്ന് പറയും. അയാൾ ആ നാട്ടിലെ രാജാവാണെന്നെല്ലാം പറയും. അയാളല്ല വാസ്തവത്തിൽ രാജാവ്, ഇന്നത്തെ അധിപതി. അയാൾക്ക് രാജ്യത്തിൻ്റെ ആധിപത്യമുണ്ട്. അതോ വിശനഷ്ടി, അതുകൊണ്ടിവിടെ വിശേഷിച്ച് പറയുകയാണ്. ഇവിടെ അധിപതി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം. രാജാവിനെ പോലെയാണ്, രാജാവിന്റെ പരാക്രമവും പ്രഭുത്വവും എല്ലാം ഉണ്ടെങ്കിലും അയാളും രാജാവിന്റെ അധീനത്തിലാണ്. അയാൾ രാജ്യത്ത് കഴിയുകയാണ്. അയാൾ പൂർണ്ണമായി സ്വതന്ത്രനല്ല. പക്ഷെ ഇവിടെ പറയുന്ന അങ്ങനെയല്ല, ആ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തെ കാണിക്കാൻ വേണ്ടി പറയും. അവിലുപ്ത ആത്മദർശനാ അധർഷണീയ എന്നിവിടെ പറയുന്നു. ആത്മബോധം അത് അവിലുപ്തമാണ്, അതിന് നാശം സംഭവിക്കുന്നു. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ആത്മബോധത്തിന് നാശമില്ല. അധർഷണീയ, അയാളുടെ ആ സ്വാതന്ത്ര്യത്തെ കീഴ്പ്പെടുത്തുന്നതിനൊന്നും തന്നെയില്ല. ഇവിടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആ ബോധം കൊണ്ടുള്ള സ്വാതന്ത്ര്യമാണ്. ഇവിടെ ബാഹ്യമായ ഭൗതികമായ സ്വാതന്ത്ര്യത്തെ അല്ല പറയുന്നു. അത് പറയുന്നു ബ്രഹ്മാസ്മീതി പരിജ്ഞാന ദ്വസ്തദ്വന്ദ്വത്വ കാരണ രാജേതി രാജനാഥ് ഭാസ്വ അഭിലുപ്ത ആത്മദർശന. ബ്രഹ്മാസ്മീതി ഇവിടെ അതാണല്ലോ ചർച്ച ചെയ്യുന്നത്. എന്റെ പ്രത്യേക സ്വരൂപം അതെന്താണെന്നറിഞ്ഞവൻ ആ അറിവുകൊണ്ട് പരിജ്ഞാനം സമ്യക്കായി ഗ്രഹിച്ചവൻ, സംശയാദി ദോഷങ്ങളില്ലാതെ ഗ്രഹിച്ചവൻ, ദ്വസ്തദ്വാന്ധത്വകാരണ ദ്വാന്തം അറിവില്ലായ്മ അത് ധ്വസ്തമായി പൂർണ്ണമായും നശിച്ചു. ആത്മബോധം കൊണ്ട് ആത്മാജ്ഞാനം നശിച്ചവൻ, അക്കാരണം കൊണ്ട് തന്നെ രാജേരി രാജനാ ഭസ്വ രാജ രാജ്രദീപ്തൗ എന്ന ധാതുവിൽ നിന്നാണ് രാജ ശോഭിക്കുന്നവൻ. രാജനാ ആത്മബോധം കൊണ്ട് ശോഭിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ, ഭസ്വ പ്രകാശമുള്ളവൻ എന്താണ്? അവിലുപ്ത ആത്മദർശന, അതുകൊണ്ടാണ് രാജ എന്ന് പറയുന്നത്. ചക്രവർത്തി എന്നെല്ലാമുള്ള ശബ്ദം ഉപയോഗിച്ചതുകൊണ്ടാണ്. ബാഹ്യമായ എന്തെങ്കിലും ആധിപത്യമോ പ്രഭുത്വമോ ശേഷിയോ ശക്തിയോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. ബാഹ്യമായ ദരിദ്രനായിരിക്കാം, എന്തുമാകാം, പക്ഷെ അവിലുപ്ത ആത്മദർശന അയാൾ ശോഭിക്കുന്നത് ഒരിക്കലും നശിക്കാത്തതായ ആത്മദർശനം കൊണ്ടാണ്, ആത്മബോധം കൊണ്ടാണ്. ഇവിടെ എങ്ങനെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്? അത്തരത്തിലുള്ള ബോധം കൊണ്ട്. ജ്ഞാനാദ് അജ്ഞാന നിരാസാദ് അപ്രതിബന്ധ സ്വരൂപസ്ഫുരണേന ഭാനാദ് ബ്രഹ്മവിദ് രാജ ഇത്യുക്തി അർഹതി. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു, ഇവിടെ പ്രതിബന്ധമൊന്നുമില്ല. പ്രതിബന്ധം എന്ന് പറയുന്നത് ഇതാണ്, സംശയവും മറ്റുമാണ് പ്രതിബന്ധം. ഇങ്ങനെ ബോധിപ്പിക്കുന്നു, ശ്രുതി ബോധിപ്പിക്കുന്നു, ഇതെങ്ങനെ ശരിയാകും? അല്ലെങ്കിൽ ആ ബോധത്തെ തന്നെ വിപരീതമായി ഗ്രഹിക്കുക, ബോധത്തിന്റെ ഉപായങ്ങളിൽ ഭ്രമിക്കുക, ഇതെല്ലാം നിരാശ, അതാണ് പ്രതിബന്ധം. ആ നിരാശ അതെല്ലാം പോയി ആ ജ്ഞാനം പ്രതിബന്ധരഹിതമായി പ്രകാശിക്കുന്നു, സ്പഷ്ടമായി പ്രകാശിക്കുന്നു. അതുകൊണ്ട് ബ്രഹ്മവിദ് രാജ, അങ്ങനെയാണ്. ആ ബോധത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ ബ്രഹ്മവിദ് ബ്രഹ്മജ്ഞനെ രാജ എന്ന് പറയുന്നത്. ഏവം സർവഭൂതാത്മാ വിദ്വാൻ ബ്രഹ്മവിദ് മുക്തോഭൂതി. അങ്ങനെ സർവഭൂതാത്മാവായിരിക്കുന്നു, സർവഭൂതങ്ങളുടെയും സ്വരൂപമായിരിക്കുന്നു, സർവചേതന അചേതന രൂപത്തിലുള്ള ചിജടരൂപത്തിലുള്ള ഈ ജഗത്തിന് അതിൻ്റെ തന്നെ സ്വരൂപമായിരിക്കുന്നു. അതങ്ങനെ പ്രത്യേകം എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം പ്രത്യേക രൂപം എന്നാണ് സാധാരണ പറയുന്നത്. അപ്പൊ ഈ ശരീരവുമായി ബന്ധപ്പെടുത്തി ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള തന്റെ സ്വരൂപം ധരിച്ചു പോവും. ശരീരം എന്ന് പറയുന്നത് കേവലം ഒരു അല്പമായ ഒരു ഉപാധി മാത്രമാണ്. എന്നാലും ഈ ഉപാധിയെ ആശ്രയിച്ച് ഈ ഉപാധിയിലിരുന്നുകൊണ്ടാണല്ലോ ചിന്തിക്കുന്നത്. ശ്രവണം, മനനം, നിധ്യാസനം എല്ലാം ചെയ്യുന്ന ഉപാധിയെ ആശ്രയിച്ചുകൊണ്ടാണ്. അപ്പോൾ സ്വസ്വരൂപം എന്ന് പറയുമ്പോൾ ഈ ഉപാധിയെ ആശ്രയിച്ചിരിക്കുന്ന ഒന്ന് എന്ന് ധരിക്കും. അല്ലെ നമ്മൾ പറയുന്നത് തൻ്റെ ഉള്ള എൻ്റെ ആത്മാ. അപ്പോൾ അത് വരാൻ പാടില്ല, അങ്ങനെയല്ല. പ്രത്യേക രൂപം എന്ന് പറയുമ്പോൾ അത് ആന്തരികമൊന്നേ ഉള്ളൂ, അതിന് ഈ ശരീരവുമായിട്ട് വിശേഷിച്ച് ബന്ധമൊന്നുമില്ല. സർവഭൂതങ്ങളുടെയും പ്രത്യേകമായിരിക്കുന്നു എന്ന് തന്നെ ധരിക്കുന്നവൻ എന്നുള്ള ബോധമുള്ളവൻ, വിദ്വാൻ എന്നറിയുന്നവൻ എന്നാ പറയുന്നത്. അവിടെയും പ്രാധാന്യം ആ അറിവിനാണ്. ഇത് നൈയായികന്മാരും മറ്റും ചോദിച്ചു, തർക്കികന്മാരും മറ്റും പറയും, നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല, സർവഭൂതങ്ങളുടെ ആത്മാവായിരുന്നു, സർവപ്രാണികളുടെയും സ്വരൂപമാണ് താനും ധരിച്ചു കഴിഞ്ഞാൽ. വേറൊരാള് ദുഃഖിക്കുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം വരില്ലേ? വേറൊരാള് സന്തോഷിക്കുമ്പോൾ സന്തോഷം വരില്ലേ? ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരാൾ പറയുകയാണ് ശരി അങ്ങനെ തന്നെ വരും, മറ്റൊരാളുടെ ദുഃഖം എൻ്റെയും ദുഃഖമാണ്, മറ്റൊരാളുടെ സുഖം എൻ്റെയും ദുഃഖമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ വേറെ തകരാറുണ്ട്. കാരണം ജീവന്മാർ ഇങ്ങനെ അനന്തമായിട്ടുണ്ട്, ഏകകാലത്ത്. ഏകകാലത്തിൽ തന്നെ ഒരു 100 പേര് സൂചിക്കുന്നു മനസ്സിലാക്കാൻ പറ്റും, മറ്റൊരു 100 പേര് ദുഃഖം അനുഭവിക്കുന്നു, 100 പേര് ഭയം അനുഭവിക്കുന്നു, 100 പേര് കാമം അനുഭവിക്കുന്നു, 100 പേര് ക്രോധം അനുഭവിക്കുന്നു. ഇത് ഓരോ ശരീരത്തിലും ഇതിങ്ങനെ അനുഭവിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒരേ സമയം ഈ ജ്ഞാനിക്ക് ഒരേ കാലത്തിൽ അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് തലവേദനയായിരിക്കും? അങ്ങനെ സംഭവിക്കില്ലേ? സർവഭൂതാത്മത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ പ്രത്യേക രൂപത്തിൽ ആന്തരികമായിരിക്കുന്നതുകൊണ്ടാണ് ഈ ശരീരത്തിലെ ഈ വികാരങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്. സുഖം, ദുഃഖം, കാമം, ക്രോധം എല്ലാം അനുഭവിക്കേണ്ടി വരുന്നു. ഇത് ഒന്ന് തന്നെ ഒരാൾക്ക് അസഹനീയമാണ്. പിന്നെ ഈ ജീവന്മാരുടെ എല്ലാം സുഖവും ദുഃഖവും എല്ലാം ഒരേ സമയം അനുഭവിക്കുന്നു, സർവഭൂത സ്ഥിതനായതുകൊണ്ട് എന്തൊരു ദോഷം വരില്ലേ എന്ന് ചോദിക്കും. അത് ഈ സർവഭൂതാത്മഭാവത്തെ നിഷേധിക്കുന്നവർ പറയുന്ന, ഇപ്പൊ സർവഭൂതാത്മഭാവം എന്ന് പറയുമ്പോൾ അന്യരുടെ സുഖവും ദുഃഖവും താൻ അനുഭവിക്കുന്നു എന്നല്ല. ചിലപ്പോൾ ചിലർ പറയും എന്താണോ, എല്ലാവരുടെയും ദുഃഖം എൻ്റെ ദുഃഖമാണെന്നെല്ലാം പറയുന്നത് ഒരു വിശാലമായ മനസ്ഥിതി പറയുന്നതാണ്. അല്ലാതെ സർവഭൂതാത്മഭാവം എന്ന് പറയുന്ന ഈ തത്വത്തിൽ പറയുന്നതല്ല. എന്തുകൊണ്ടല്ല? അല്ല, കേവലം സ്വയം ഈ ബോധമുള്ളവൻ ഈ ശരീര സംബന്ധിയായ സുഖദുഃഖാദികൾ പോലും അജ്ഞനെപ്പോലെ താതാത്മ്യപ്പെടുന്നില്ല. അച്ഛൻ എങ്ങനെയാണോ ഈ സൗതുക്കാദികളോടുകൂടി താതാത്മ്യപ്പെട്ടിരിക്കുന്നത്, അങ്ങനെ താതാത്മ്യപ്പെടുന്നതിന് ഈ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ആ താതാത്മ്യത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ശരീരം, ഇന്ദ്രിയം, മനസ്സ് തുടങ്ങിയവയോടുള്ള ആ താതാത്മ്യം അത് തന്നിലില്ല, പ്രത്യേക രൂപത്തിൽ അതില്ല എന്നാണ് ജ്ഞാനം. അതാണ് ജ്ഞാനം. അപ്പൊ തന്നിൽ തന്നെയുള്ള ഈ വികാരങ്ങളോട് താതാത്മ്യപ്പെടാതിരിക്കുന്ന ഒരാളാണ്. ഈ ബോധം കൊണ്ട് മറ്റുള്ളതിനോട് താതാത്മ്യപ്പെടുക എന്ന് പറയുന്നൊന്നും വരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ബോധത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ആത്മാവ് സർവഭൂതങ്ങളിലും ഏകനായിരിക്കുന്നു. അപ്പോൾ ഓരോരുത്തരും സർവരുടെയും സുഖത്തെയും ദുഃഖത്തെയും അനുഭവിക്കേണ്ടി വന്നേ. അത് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം ഏതൊരു ശരീരത്തിനോടാണ് അജ്ഞാനം കൊണ്ട് താതാത്മ്യം വരുന്നത്? ആ ശരീരത്തിലുള്ള സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു. ആ അജ്ഞാന ജന്യമായ താതാത്മ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ശരീരത്തിനുള്ള സുഖദുഃഖാദികളെ അനുഭവിക്കുന്നില്ല. അത് അജ്ഞാനം കൊണ്ട് ചിലപ്പോൾ സംഭവിക്കും, തത്വജ്ഞാനം കൊണ്ട് അത് സംഭവിക്കത്തില്ല. അജ്ഞാനം കൊണ്ടെന്ന് പറഞ്ഞാൽ അജ്ഞാനജന്യമായ മമത, ആസക്തി ഇതെല്ലാം കൊണ്ട് തൻ്റെ ശരീരത്തിനോടുള്ളതുപോലെയുള്ള ഒരാസക്തി മറ്റൊരു ശരീരത്തിനോട് തോന്നിയാൽ ചിലപ്പോൾ അവിടുത്തെ സുഖദുഃഖങ്ങൾ തൻ്റെ സുഖദുഃഖങ്ങളായി അനുഭവിക്കാം. ആ തത്വജ്ഞാനത്തിൽ അങ്ങനെയുള്ള കൽപ്പനകളൊന്നുമില്ല. അവിടെ ആ താതാത്മ്യത്തെ, താതാത്മ്യ നിരാസം, അതാണ് സംഭവിക്കുന്നത്. അത് ബന്ധനമാണ്. ഈ ശരീരത്തിനോടുള്ള ഒരു ബന്ധനം ഉപേക്ഷിച്ചിട്ട് പിന്നെ സർവ്വ ശരീരങ്ങളോടും ബന്ധിപ്പിക്കുന്നതാണ് തത്വജ്ഞാനം എന്ന് പറഞ്ഞത്. അതുകൊണ്ടെന്താ പ്രയോജനം? അതല്ല ഇവിടെ പറയുന്നത്. സർവഭൂതാത്മാ സർവഭൂത സ്വരൂപനായിരിക്കുന്നു. ഇത് തന്നെയാണ് അവിടെ പറഞ്ഞെന്നാണ്. ജഗതാത്മന സർവഭൂതം എന്നുള്ളതിന് ജഗത്തെന്ന് പറഞ്ഞു. ഭാഷകാരനോട് സർവഭൂതം എന്ന് പറഞ്ഞു. സർവഭൂതാത്മാവായിരിക്കുന്നു. ആ സർവഭൂതാത്മാ എന്ന് പറയുന്നത് രണ്ടു തരത്തിൽ പറയാം. സർവഭൂതാനാം ആത്മാ, അങ്ങനെ എടുക്കാം. ജഗതാത്മാ എന്ന് പറയുന്നത് പോലെ ജഗത ആത്മാ, ജഗത്തിന്റെ ആത്മാവ്. തിരിച്ചും പറയാൻ എന്താണ്? ജഗത് ആത്മാ യസ്യ, ഒന്ന് തത്പുരുഷൻ, മറ്റൊന്ന് ബഹുവ്രീഹി. രണ്ടു തരത്തിലും വരുമ്പോൾ അർത്ഥത്തിന് വ്യത്യാസമുണ്ട്. ജഗതാത്മാ, ജഗതാത്മാ, ജഗത്തിന്റെ ആത്മാ, ജഗത്തിന്റെ വാസ്തവ സ്വരൂപം. അങ്ങനെ സാധാരണ ചർച്ച ചെയ്യുന്നത് ആ അർത്ഥമാണ്. ജഗത്തിന്റെ വാസ്തവ സ്വരൂപം എന്താണ്? അതാണ് ഇവിടെ പറയുന്ന തത്വം. പിന്നെ പറയുന്നു ജഗത് ആത്മായസ്യ, ജഗത്ത് തന്നെ സ്വരൂപമായിരിക്കുന്നത്. ഏതൊന്നാണോ ഈ ജഗത് രൂപത്തിലിരിക്കുന്നത്, അതിന് വ്യത്യാസമുണ്ട്. ഏതൊന്നാണോ ജഗത് രൂപത്തിലിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ജഗത്തിന് ഒരു തരത്തിലും വേർതിരിക്കാൻ കഴിയില്ല. ജഗത് ആത്മായസ്യ, ജഗത്ത് സ്വരൂപമായിരിക്കുന്നത്. അപ്പോ ജഗത്തിന് നാമരൂപം എന്ന് പറഞ്ഞ് വേർതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് സ്വയം തന്നെ ജഗത് രൂപത്തിലിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നാമരൂപാത്മകമായ ജഗത്ത് വരെ അങ്ങനെ വേർതിരിക്കാൻ പോകില്ല. സ്വരൂപം എന്ന് പറഞ്ഞാൽ അതാണ്, അതാണ് സ്വരൂപം എന്ന് പറയുന്നത്. അത് തന്നെ ജഗത്തായിരിക്കുന്നു. ഇനി തിരിച്ചു പറയുകയാണെങ്കിൽ ജഗത ആത്മാ, ജഗത്തിന്റെ സ്വരൂപം. അപ്പൊ ജഗത്ത് എന്താ? അത് നാമരൂപാത്മകം. അതിന്റെ സ്വരൂപമായിരിക്കുന്നത് രണ്ടു തരത്തിലൂടെ പറയാം. രണ്ടർത്ഥവും ചോദിക്കുന്നിടത്താണ് അദ്വൈതം എന്ന് പറയുന്നത്. ജഗത്തിന്റെ ആത്മസ്വരൂപം എന്ന് പറയേണ്ടി വരുന്ന എന്തുകൊണ്ട്? ജഗത്ത് മിഥ്യയാണ്, ജഗത്ത് നാമരൂപാത്മകമാണ്, ജഗത്ത് വികാരിയാണ്, ഉത്പത്തിസ്ഥിതി നാശങ്ങളുള്ളതാണ്, അതിന് നേരെ വിരുദ്ധ സ്വഭാവമുള്ളതാണ്, അതാണ് ആത്മാ. അതിന് നേരെ വിരുദ്ധ സ്വഭാവമുള്ളതായതുകൊണ്ട് ഈ ജഗത്തിന്റെ സ്വരൂപം അതാണ്, ഈ കാണുന്നതല്ല, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നതല്ല, പഞ്ചേന്ദ്രിയങ്ങളല്ല, പഞ്ചേന്ദ്രിയത്തിന്റെ ഉപാധിയായിരിക്കുന്ന ശരീരം മനസ്സുകളൊന്നുമല്ല, ഇതെല്ലാം ആധാരമായിരിക്കുന്ന പ്രത്യേക രൂപം. അപ്പൊ ജഗത്തെന്തായി? ജഗത്തവിടെ നാമരൂപാത്മകമാണ്, കൽപ്പിതമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വന്നാലും ശ്രദ്ധിക്കുന്ന അദ്വൈതം തന്നെ. ആ സ്വരൂപത്തിൽ നിന്നും ജഗത്ത് അന്യമല്ല എന്ന് പറയേണ്ടി വരും. അല്ലാതെ അങ്ങനെ ഒരു സ്വരൂപം അതിൽ മിഥ്യയായ ജഗത്ത് അങ്ങനെ രണ്ടെന്തായാലും പറയാൻ കഴിയില്ലല്ലോ. ഇനി ജഗത്ത് തന്നെ സ്വരൂപം, ജഗത് സ്വരൂപം എന്ന് പറയും. അപ്പോൾ ആത്മാ ഏകവും അദ്വൈതവുമാണ് എങ്കിൽ ഏകവും അദ്വൈതവുമായ ആത്മാവിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഈ കാണപ്പെടുന്നത് നാമരൂപാത്മകമായി, നാമരൂപാത്മകമായി കാണപ്പെടുന്നു, അത് തന്നെയാണ്, ആ തത്വം തന്നെയാണ്. എന്താ ഈ നാമരൂപാത്മകമായി കാണപ്പെടുന്നതിന് ജഗത് ആ തത്വത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുമോ? ഇല്ല, വേർതിരിച്ചാൽ ഇവിടെ ദ്വൈതമാണ്. അങ്ങനെ ഒരിക്കലും വേർതിരിക്കാൻ കഴിയില്ല. ചോദ്യം അപ്പൊ മിഥ്യയോ അങ്ങനെ ഒന്നില്ല, അങ്ങനെ എങ്ങനെ ഉണ്ടാവും? ഈ ആത്മസ്വരൂപത്തിൽ നിന്നും ഭിന്നമായി ജഗത്തിനെ മിഥ്യയായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ രണ്ടായി, നിർഗുണമായ ആത്മാവും മിഥ്യയായ ജഗത്തും. അങ്ങനെ വേർതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ജഗത്തോ അത് തന്നെയാണ്. ഏകം അദ്വയം അപ്പൊ ജഗത് രൂപത്തിലിരിക്കുന്നതും അത് തന്നെ. ജഗത് ആത്മാസ്വരൂപം യസ്യ, അത് തന്നെയാണ് ജഗത് രൂപത്തിലിരിക്കുന്നത്. അതുകൊണ്ട് പറയുന്നതാണ് സർവഭൂതാത്മാ സർവഭൂതരൂപത്തിലിരിക്കുന്നു, സർവപ്രാണിരൂപത്തിലിരിക്കുന്നു. നാം രൂപാത്മകമായി സ്ഥിതി ചെയ്യുന്നത് അത് തന്നെയാണ്. അദ്വൈതം അത് പരമാർത്ഥമാണ്. അത് പിന്നെ മറ്റൊന്നിനെയും യോജിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പോൾ പരമാർത്ഥമല്ലാതെ രണ്ടാമതൊന്നില്ല എന്ന് പറയേണ്ടി വരും. പിന്നെ ഈ രണ്ടാമതായൊക്കെ അനുഭവപ്പെടുന്നു, അതല്ല ആ പരമാർത്ഥം തന്നെ. അങ്ങനെ ആയാലും എത്തിച്ചേരുന്ന അദ്വൈതത്തെ തന്നെ. അങ്ങനെ അറിയുന്ന വിദ്വാൻ ബ്രഹ്മവിത് മുക്തോഭവതി. ഈ രണ്ട് പ്രക്രിയയുണ്ട്, രണ്ടു തരത്തിലുള്ള പ്രക്രിയയാണ്, ഒന്ന് മറ്റൊന്നിന് വിരുദ്ധമല്ല. പക്ഷെ എപ്പോഴും പ്രാധാന്യം കൊടുത്ത് ചർച്ച ചെയ്യുന്നത് എന്താണോ, ഈ വികാരിയായിരിക്കുന്ന ജഗത്തിന് വിരുദ്ധമായ ബ്രഹ്മം സത്യമാണെന്ന് പറയുന്നു. അതങ്ങനെ ചർച്ച ചെയ്യുന്നതിനൊരു പ്രധാന കാരണം, ഈ തത്വത്തെ ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധിക്കാനുള്ള യോഗ്യത വേണം, ബുദ്ധിശുദ്ധമായിരിക്കും. പക്ഷെ ആ ബുദ്ധി ശുദ്ധിക്ക് തടസ്സമായിരിക്കുന്നത് ഈ പ്രപഞ്ചബോധം. ആ പ്രപഞ്ചബോധം ഉണ്ടാക്കുന്ന രാഗദ്വേഷാദി. അപ്പോൾ ഇത് വാസ്തവത്തിൽ പരബ്രഹ്മസ്വരൂപമാണെങ്കിലും ഇത് തന്നെ ഈ ജഗത്തിനെ ഗ്രഹിക്കുന്നവന് രാഗദ്വേഷാദികൾക്ക് ഹേതുവാകുന്നു. രാഗദ്വേഷാദികൾക്ക് ഹേതുവായിരിക്കുന്ന ഇതിനെ അതേ രൂപത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അന്ധകരണത്തിന് ശുദ്ധി എന്ന് പറയുന്നൊന്നും ഉണ്ടാകത്തില്ല. ഇതിൽ തന്നെ ഇതിങ്ങനെ കുരുങ്ങിയിരിക്കും, ഇതിനെ തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കും, തത്വത്തെ ഗ്രഹിക്കത്തില്ല. ഈ മനസ്സിനെ ബഹിർമുഖമാക്കുന്ന ഇതിനെ പരമാർത്ഥമല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കേണ്ടി വരുന്ന അതുകൊണ്ടാണ്. ഈ അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് തത്വബോധത്തിന്റെ വഴിക്ക് പോകാൻ പ്രയാസമാണ്, എപ്പോഴും മനസ്സിനെ ബഹിർമുഖമാക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നിഷേധിക്കുന്നു, ഇത് പരമാർത്ഥമല്ല എന്ന് മനസ്സിനെ ശീലിപ്പിച്ച് മനസ്സിനെ ഇതിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് മിഥ്യയാണ്, ഇത് അസത്യമാണ്, ഇതല്ല പരമാർത്ഥം. അത് മനസ്സിനെ അന്തർമുഖമാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മനസ്സ് ആ ഒരു ഉപായത്തിലൂടെ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ള ഒരു ഉപായത്തിലൂടെ മനസ്സ് അന്തർമുഖമായാൽ ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്ന തരത്തിലുള്ള തത്വബോധത്തിൽ പിന്നെ സർവഭൂതാത്മ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ പിന്നെ ഇത് സത്യമായ ആത്മാ, ഇത് അസത്യമായ ജഗത്ത് എന്ന് വേർതിരിക്കേണ്ട കാര്യമില്ല. ജഗത്ത് തത്സ്വരൂപം തന്നെ. എന്തുകൊണ്ട് ജഗത്തിനെ തത്സ്വരൂപമായി കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഇത് പ്രലോഭിപ്പിക്കുന്നില്ല, മനസ്സിനെ പിന്നെ ഇത് മലിനമാക്കുന്നില്ല, ബഹിർമുഖമാക്കുന്നില്ല. ഇന്ദ്രിയ നിഗ്രഹം, മനോനിഗ്രഹം ഇതെല്ലാം പറയുന്നിടത്ത് പറയും, ഇതെല്ലാം വിഷയങ്ങളാണ്, വിഷയാൻ വിഷവത്യജ ഇതെല്ലാം പറയും. അതൊക്കെ ആവശ്യമാണ്. പരാഞ്ചി ഖാനി വത്തണ്ണ സ്വയംഭൂ അവിടെയൊക്കെ പറയുന്നതാണ്. ബഹിർമുഖമായിരിക്കുന്നു, ബഹിർമുഖമായിരിക്കുന്നിടത്തോളം കാലം ഇതിനെ മിഥ്യയായിട്ട് തന്നെ ഗ്രഹിക്കും. സത്യമായ ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി ആദ്യം ജഗത്തിനെ മിഥ്യയായി തന്നെ ഗ്രഹിക്കുന്നു, അങ്ങനെ ഉപദേശിക്കുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? സർവഭൂതാനാം സ്വതന്ത്ര രാജ അധിപതി. ഈ ഒരവസ്ഥയിലാണ് പറയുന്നത്. എന്താണ് സർവഭൂതാത്മാ എന്ന് പറയുന്നു? അത് ഇന്ദ്രിയ നിഗ്രഹത്തിന് വേണ്ടി അല്ലെങ്കിൽ മനോനിയന്ത്രണത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു സാധകന്റെ നിലയിലല്ല പറയുന്നു. അവൻ അസ്വതന്ത്രനാണ്, അവനെ പറയാൻ പറ്റുമോ രാജ അധിപതി എന്നെല്ലാം വിശേഷിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ആത്മബോധം കൊണ്ടുള്ള പൂർണ്ണ സ്വാതന്ത്ര്യത്തിലാണ്. അവിടെ അവൻ സർവഭൂതാത്മാവായിരിക്കുന്നു. വിദ്വാൻ, തത്വത്തെ അറിയുന്നവനായിരിക്കുന്നു. അങ്ങനെയുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം ജഗതാത്മാ, ഈ ജഗത്ത് സ്വരൂപമായിരിക്കുന്നത് അതുതന്നെയാണ്. പ്രപഞ്ചാകാരത്തിലിരിക്കുന്ന ആ തത്വം തന്നെയാണ്. അവിടെ ഇത് നാമം, ഇത് രൂപം, ഇത് മിഥ്യ, അതിനപ്പുറം ഒരു സത്യം, അങ്ങനെ വേർതിരിക്കാനില്ല. ഇതുക്തം ബ്രഹ്മവിദ്യ സർവം ഭവിഷ്യന്തോ മനുഷ്യ മന്യന്തേ. ആ ബ്രഹ്മവിദ്യ കൊണ്ടവൻ സർവാത്മാവായിത്തീരുന്നു. ക്ഷിമു തദ് ബ്രഹ്മ അവേത് യസ്മാത് തസ്സർവം അഭൂത്. ആ ബ്രഹ്മ എന്താണ്, ഏതൊരു അറിവുകൊണ്ടാണ് അവൻ സർവവുമായി തീർന്നത്? തത്സർവം അഭവത്, ആ സർവാത്മഭാവം. ഇതം തദ്വ്യാഖ്യാതം, ആ സർവാത്മഭാവത്തോട് വ്യാഖ്യാനിച്ച് എങ്ങനെ അവൻ സ്വതന്ത്രനായിത്തീരുന്നു, എങ്ങനെ അവൻ രാജാവാകുന്നു, എങ്ങനെ അധിപതിയാകുന്നു, എന്താണ് ആ സർവാത്മഭാവം? ഒരു വസ്തുവിൻ്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ ഒരിക്കലും ആ വസ്തുവിനെ അതിൽ നിന്ന് വേർതിരിക്കാൻ പറ്റില്ല, അത് തന്നെയാണ്. ഉദാഹരണം പറയുന്നു, എന്താണ് നമ്മൾ സാധാരണ പറയുന്ന ഉദാഹരണം? അഗ്നിയുടെ സ്വരൂപമാണ് പ്രകാശം എന്ന് പറയുന്നു. അഗ്നിയുടെ സ്വരൂപമാണ് പ്രകാശം എന്ന് പറഞ്ഞാൽ പ്രകാശം അഗ്നി എന്ന് പറയുന്ന വസ്തുസ്വരൂപമാണ് എന്ന് പറയുന്ന ഒരാളിന് അഗ്നിയെ പ്രകാശത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയും? എന്താ, ഒരിക്കലും കഴിയില്ല. അവിടെ പറയാൻ പറ്റുമോ അഗ്നി സത്യമാണ്, അതിൻ്റെ പ്രകാശം മിഥ്യയാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റും? അത് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആ പ്രകാശം അഗ്നി തന്നെ എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആത്മശബ്ദം പ്രയോഗിക്കുന്നത്. അഗ്നിയുടെ ആത്മാവാണ് പ്രകാശം. വേറെ തരത്തിൽ പറയാൻ എന്താണ് പ്രകാശാത്മാ അഗ്നി എന്ന് പറയാം. ജഗദാത്മാ എന്ന് പറഞ്ഞ പോലെ പ്രകാശാത്മാ അഗ്നി, പ്രകാശം ആത്മാ യസ്യ, പ്രകാശം ഏതെന്തിനാണോ ആത്മാവായിരിക്കുന്നത് ആണ് പ്രകാശാത്മാ. അതുപോലെ ഇവിടെ മനസ്സിലാക്കണം ജഗത് ആത്മാ യസ്യ, ജഗത്ത് ഏതെന്തിനാണോ ആത്മാവായിരിക്കുന്നത്. പ്രകാശം ആത്മാവായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ എന്താ, അഗ്നിപ്രകാശം തന്നെയാണ്. ശരി, അവിടെ ആർക്കെങ്കിലും വേർതിരിക്കാൻ കഴിയുമോ ഇത് അഗ്നി ഇത് പ്രകാശം? അങ്ങനെ വേർതിരിക്കാൻ കഴിയത്തില്ല. പക്ഷെ അഗ്നിയെ കുറിച്ച് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കും, പറയും എന്താണ് പ്രകാശം എന്ന ധർമ്മമുള്ളതാണ് അഗ്നി, ഉഷ്ണം എന്ന ധർമ്മമുള്ളതാണ് അഗ്നി, ജ്വലനം എന്ന ക്രിയ ഉള്ളതാണ് അഗ്നി, ഇങ്ങനെയെല്ലാം അഗ്നിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഒരാൾക്കത് അറിവില്ലെങ്കിൽ അങ്ങനെയെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അല്ലെങ്കിൽ മറ്റ് ഭൂതങ്ങളിൽ നിന്ന് അഗ്നിയെ വേർതിരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയെല്ലാം പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ അതിൻ്റെ ധർമ്മമാണ്, വാസ്തവത്തിൽ ഇതൊക്കെ അതിൻ്റെ ധർമ്മമാണ്. അവിടെ ധർമ്മധർമ്മിഭാവം രണ്ടുണ്ടോ? ഇല്ല. പ്രകാശം തന്നെയാണ് അഗ്നി. അഗ്നിയെ പരിശോധിക്കുന്നവൻ മനസ്സിലാക്കും. ഉഷ്ണം തന്നെയാണ് അഗ്നി, ജ്വലനം തന്നെയാണ് അഗ്നി, ഈ തരത്തിൽ മനസ്സിലാക്കും. പക്ഷെ അങ്ങനെ വിശകലനം ചെയ്ത് പൃഥ്വി ജലം വായു ആകാശം ഇതിനെല്ലാം അഗ്നിയെ വേർതിരിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ പ്രകാശാത്മാ എന്ന് പറയുന്നത് പോലെ ജഗതാത്മാ എന്ന് പറയുന്നു. തസ്സർവം അഭവത്, സർവം എന്ന് വെച്ചാൽ ജഗത്, അവൻ സർവാത്മാവായി എന്ന് പറയുന്നു. സർവവും ജഗത്ത് തന്നെ. ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മാവിന്റെ ധർമ്മമാണ് ജഗത് എന്നാണ്. ചില സ്ഥലങ്ങളിൽ അങ്ങനെ പറയും, ജന്മാദ്യസ്യത എന്നെല്ലാം പറയും. ഏതിൽ നിന്നാണോ ജഗത് ജന്മാദികൾ സംഭവിച്ചതെന്നൊക്കെ. പക്ഷെ ജഗത് സ്വരൂപം, ജഗതാത്മ, ജഗത്ത് തന്നെ രൂപമായിരിക്കുന്നത്, ജഗത് രൂപത്തിലിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ വേർതിരിക്കാൻ കഴിയില്ല. ഏകം അദ്വയം ആയിരിക്കുന്നു. ബ്രഹ്മം വേറെ, ജഗത്ത് വേറെ അല്ല, പ്രകാശം വേറെ, അഗ്നി വേറെ എന്ന് വേർതിരിക്കാൻ പോയി. അത് പരമാർത്ഥ സത്യം പറഞ്ഞിരിക്കുന്നു. ഭാഷ്യത്തിൽ പല ഭാഗത്തും ഇത് നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ച ഇത് മിഥ്യയാണ്, ഇതല്ല സത്യം, സത്യം ഇതിൻ്റെ പിന്നിലുള്ളതാണ്. അദ്വൈതങ്ങനെ നിങ്ങൾ പലയിടത്തും ഇതിനാണ് പ്രാമുഖ്യം കൊടുത്ത് ചർച്ച ചെയ്യുന്നത്. കാരണം ശ്രവണ മനനങ്ങൾക്ക് ഇത് ആവശ്യമാണ്. അങ്ങനെ ഒരു ചിന്തയിലൂടെ മാത്രമേ മനസ്സാന്തർമുഖമാകും. പക്ഷെ ബ്രഹ്മവിദ്യയിലൂടെ അതാ പറയുന്നത്, അതാണ് ബ്രഹ്മവിദ്യ. അങ്ങനെ ചിന്തിക്കുന്നു, ബ്രഹ്മവിദ്യയാ സർവം ഭവിഷ്യന്ത മനുഷ്യ, മനുഷ്യൻ സർവാത്മാവായി തീരുന്നു എന്നാണ്. ആ സർവാത്മാവായി തീരുന്നു എന്ന് പറയുന്നത് ആ ബ്രഹ്മവിദ്യയുടെ ഫലം എന്ന് നമുക്ക് പറയാം. സർവം അഭവത് എന്ന് പറഞ്ഞു. അപ്പൊ ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് എന്താവും? ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങളല്ല. ഇതിനു വേണ്ടിയുള്ള ശ്രമം എന്താണ്? ഈ ശ്രവണ മനനാദി സാധനങ്ങൾ, അതിനാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. അവിടെ അവിടെ ഈ സന്ദർഭത്തിൽ അതിന് ബ്രഹ്മവിദ്യയായിട്ടെടുക്കും. ആ ബ്രഹ്മവിദ്യയിൽ നമ്മൾ പറയും ബ്രഹ്മസത്യം ജഗത് മിഥ്യ, തെറ്റൊന്നുമില്ല. അത് മാറ്റിവെച്ചിട്ട് ഇവിടെ നമ്മളൊരു പുതിയ അദ്വൈതം പറയണമെന്നല്ല, അതല്ല, അത് അദ്വൈതം തന്നെ. അത് ഒരു തരത്തിൽ പറയുന്നു. ഞാനത് ആവർത്തിച്ച് പറയുന്നത് വീണ്ടും പലരും ഇതിൽ സംശയം ചോദിക്കും. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറഞ്ഞിരിക്കുന്നു, പിന്നീട് സർവാത്മഭാവം പറഞ്ഞു, ജഗത്ത് അതാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് രണ്ടും തമ്മിൽ പരസ്പര വിരുദ്ധമായ കാര്യമല്ലേ? അതിൻ്റെ ഒരു ഭാഗം മാത്രം മനസ്സിലാക്കിയാൽ വൈരുദ്ധ്യം വരും മറ്റൊരു ഭാഗമായിട്ട്. രണ്ട് ഭാഗവും ഒരുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വൈരുദ്ധ്യമില്ല. ഇപ്പൊ പ്രകാശാത്മ എന്ന അഗ്നിയെ പറയുന്നത് പോലെ ജഗതാത്മ ജഗത് രൂപത്തിലെതിരിയിരിക്കുന്നു. അതിൽ നിന്നൊന്നും മാറ്റാനില്ല, മാറ്റുവാനും ആരുമില്ല, മാറ്റാനുമില്ല. നമ്മളാദ്യം പറയില്ലേ ആത്മ അനാത്മവേ, എന്താ പറയുന്നത്? ബുദ്ധി കൊണ്ട് വിവേചനം ചെയ്ത് ആത്മാവിൽ നിന്നും അനാത്മാവിനെ വേർതിരിക്കുക, അതൊരു വിചാര രീതിയാണ്. ഏതുവരെ? ആത്മാ അനാത്മാ എന്നുള്ള ബോധമുള്ളത് വരെ. അതുവരല്ലേ അത് നടക്കും? അതുവരല്ലേ ആ വിവേചനം സാധ്യമാകും? എന്നുവെച്ചാൽ ഏതുവരെയാണോ ദ്വൈത ബുദ്ധി ഉള്ളത് അതുവരെ. ആത്മാ അനാത്മാ എന്നുള്ള ദ്വൈത ബുദ്ധി ഏതുവരെയുണ്ടോ അതുവരെ വിവേചനം നടക്കും. ഇവിടെ പറയുന്ന എന്താണ്? ജഗതാത്മാ. ഇവിടെ ഒരു തരത്തിലും ദ്വൈതത്തെ അംഗീകരിക്കുന്നില്ല. ഒന്ന് ബ്രഹ്മം, രണ്ടാമത് പ്രപഞ്ചം. ഈ രണ്ടാമത് പറയുന്ന പ്രപഞ്ചം എന്ന് പറയുന്ന ആ ബ്രഹ്മം തന്നെ, അതങ്ങനെ പറ്റും? അതങ്ങനെ സാധ്യമാകും? പറയുന്നു ജഗതാത്മ ജഗത് രൂപത്തിലിരിക്കുന്നു. അത് സർവം അഭവത്, അത് ഈ ബ്രഹ്മവിദ്യ കൊണ്ട് ആത്മബോധം കൊണ്ട് ആത്മബോധത്തിന്റെ ഫലത്തെ പറയുകയാണ്. ആത്മബോധത്തിന് ഫലമുണ്ടോ? ആത്മബോധം ഫലത്തെ ഉണ്ടാക്കുന്നതാണ്. സാധാരണ കർമ്മം ഫലത്തെ ഉണ്ടാക്കുന്നതാണ്. അതല്ല, ഇവിടെ കർമ്മം ചെയ്താൽ സ്വർഗത്ത് പോകും. ഇവിടെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ സുഖവും ദുഃഖവും കിട്ടുന്നു. ഇവിടെ സർവഭൂതാത്മാ എന്ന് പറയുന്ന ആത്മബോധത്തെയാണ് പറയുന്നത്. വിദ്വാന്റെ ആത്മബോധത്തെയാണ്. ഈ ആത്മബോധത്തിന്റെ ഫലമായി ഇനി രണ്ടാമതൊന്നുണ്ടാകും. ആത്മബോധത്തിന്റെ ഫലത്തെയാണ് ഇവിടെ പറഞ്ഞത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു. അതിനെന്താ അതിന് കർമ്മത്തിൽ നിന്ന് വ്യത്യാസം? കർമ്മവും ഫലത്തെ ഉണ്ടാക്കും. ആത്മബോധവും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഫലത്തെ ഉണ്ടാക്കും. രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. ഇനി ആത്മബോധത്തിന്റെ ഫലമാണ് സ്വാതന്ത്ര്യം. ആ ഫലരൂപത്തിലുള്ള സ്വാതന്ത്ര്യം നശിച്ചു പോകുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാ ഫലങ്ങളും നശിക്കും. യത്കൃതവും തത് അനിത്യം എന്നല്ലേ. എന്ത് കാര്യം ഉണ്ടാകുന്നു? അത് അനിത്യമാണ്. ആത്മബോധത്തിന്റെ ഫലം ആയിട്ട് സ്വാതന്ത്ര്യത്തെ എടുത്തു കഴിഞ്ഞാൽ അത് നശിക്കേണ്ടത്. പക്ഷെ ഇവിടെ ഈ ആത്മബോധത്തിന്റെ ഫലത്തിന് ഉള്ള സവിശേഷത എന്താണ്? ഈ ജഗത്ത് പറയുന്ന എന്താണ്? ബ്രഹ്മകാര്യമാണ് എന്നാ പറയുന്നത്. ബ്രഹ്മകാര്യമായതുകൊണ്ട് തന്നെ ജഗത്തിന് ഉത്പത്തി സ്ഥിതി നാശങ്ങളുണ്ട്. നശിക്കുന്നതാണ്. ബ്രഹ്മകാര്യമായിട്ട് കൂടി നശിക്കുന്നു. ഈശ്വര സൃഷ്ടമായിട്ട് കൂടി ജഗത്തിന് നാശമുണ്ട്. കാരണം അത് ഫലമായിട്ടുണ്ട്. ഇനി ആ ജഗത്തിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അബ്രഹ്മസ്വരൂപം തന്നെ. ഈ ജഗത്തിനെ സംബന്ധിച്ച് ബ്രഹ്മസ്വരൂപമെന്ന് ഒരു ബോധം വന്നു കഴിഞ്ഞാൽ ഏതൊരു ജഗത്തിനാണോ ബ്രഹ്മസ്വരൂപമായി ഗ്രഹിച്ചത് അതിന് പിന്നെ ഉത്പത്തി സ്ഥിതി നാശങ്ങൾ ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല. പ്രകാശത്തിന് അഗ്നി വിട്ടു പോകാൻ പറ്റും, ഇവിടേക്ക് പോകും. അപ്പൊ അതിന് ഉത്പത്തി സ്ഥിതി നാശങ്ങളില്ലാത്തതാണ്. അതാണ് അതിനെ അഭിന്നമായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ, അഭേദമായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ, അവിടെ ഭേദം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വേറിട്ട് പൃഥക് ആയി നിൽക്കാത്തത് കൊണ്ട് തന്നെ അതിന് നാശമില്ല. അപ്പൊ ഈ ജഗത്തിന് തന്നെ അവിടെ നാശമില്ലെങ്കിൽ പിന്നീട് അവിടെ പറയുന്ന ജ്ഞാനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഇതെല്ലാം എന്താ? ബ്രഹ്മത്തിൽ നിന്ന് അന്യമാകും. ജഗത്ത് പോലും ബ്രഹ്മത്തിൽ നിന്ന് അന്യമാകുന്നില്ലെങ്കിൽ ജഗത്തിനെ ഫലമെന്ന് വിളിച്ചോളൂ. കാര്യമാണ്, സൃഷ്ടിയാണെന്ന് പറഞ്ഞോളൂ. പക്ഷെ അത് അങ്ങനെ ആയിരിക്കുന്ന ഏതുവരെ? എപ്പോഴാണോ അത് കാര്യമായിരിക്കുന്നത്, പക്ഷെ എപ്പോഴാണോ അത് ബ്രഹ്മസ്വരൂപമായിരിക്കുന്നത്, അതിൽ അന്യത്വം വരാതിരിക്കുന്നത്, അവിടെ പിന്നെ നാശമില്ല. അത് കർമ്മകാര്യമാകുന്ന ഫലം പോലെയല്ല. നമ്മൾ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഭേദത്തെ നിരാകരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് അങ്ങനെയുള്ള ദോഷങ്ങളൊന്നുമില്ല. അത് അന്യമല്ല. അതുകൊണ്ടാണ് പറയുന്നത് സ്വാതന്ത്ര്യം മുക്തി അത് ബ്രഹ്മസ്വരൂപം തന്നെ എന്ന് പറയും. അത് അന്യമല്ല. അതുകൊണ്ട് തത്സർവം അഭവത്. ബ്രഹ്മത്തെ അറിഞ്ഞു സർവവുമായി തീർന്നു എന്ന് പറയുന്നതാണ് ജഗദാത്മഭാവത്തെ കുറിച്ച് പറയുന്നു. അതിൻ്റെ എല്ലാം വ്യാഖ്യാനമാണ്. മുമ്പ് ഇത് ആദ്യം വന്നു ആത്മീയവേദം സർവം ബ്രഹ്മത്തെ ഉപാസിത അവിടെ തുടങ്ങിയതാണ് ഈ ചർച്ച. അതിൻ്റെ തന്നെ കൂടുതൽ വ്യാഖ്യാനം വിശദീകരണങ്ങളാണ്. ഈ വിശദീകരണങ്ങൾ എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തെയാണോ ശ്രുതി ബോധിപ്പിച്ചത് അതിൻ്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വിശദീകരണം. ഇത് ചിന്താരീതികൾ അല്ലെങ്കിൽ പ്രക്രിയകൾ എന്ന് പറയുന്നു. അത് ഏത് തരത്തിൽ ഇന്ന തരത്തിലേ ആകാവുന്ന നിർബന്ധമൊന്നുമില്ല. സാധ്വി സാച അനവസ്ഥിത, അതിന് ഇന്ന രൂപത്തിൽ വിചാരം ചെയ്യാവൂ എന്നില്ല. അങ്ങനെ വാശി പിടിക്കുന്നു ബ്രഹ്മസത്യം ജഗന്മിഥ്യ അങ്ങനെ വിചാരം ചെയ്യാവൂ, അങ്ങനെയില്ല. ബ്രഹ്മസത്യം ജഗത് സത്യം അങ്ങനെയും വിചാരം ചെയ്യാം. ഇത് വ്യുത്പത്തിക്ക് വേണ്ടി, ബോധത്തിന് വേണ്ടിയാണ് ഇതല്ല നാനാതരത്തിൽ. അപ്പോൾ ഇതുകൊണ്ട് വരേണ്ടത് എന്താണ്? വ്യക്തതയാണ്. അത് ശരിയാവണ്ണമാണ് ഒരുവൻ ചിന്തിക്കുന്നതെങ്കിൽ അവന് വ്യക്തത വരും. അത് അടുത്ത ഭാഷകാലം പറയും. അതിനാണ് സമ്പ്രദായം എന്ന് പറയുന്നത്. സമ്പ്രദായം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരാൾ പറഞ്ഞതെന്നുള്ള അർത്ഥത്തിലല്ല. ഇതാരാ പറഞ്ഞത് അറിയാമോ? അല്ല, പ്രത്യേകിച്ച് ഒരാൾ പറഞ്ഞതിന് പല ഋഷിമാരുടെ പേര് പറയുന്നു. ഇന്ന ഋഷി പറഞ്ഞു, ഇന്ന ഋഷി പറഞ്ഞു. അപ്പോ അത് അവരുപദേശിച്ചതിലൊരു വ്യക്തതയാണ്. ആ വ്യക്തതയെ ഗ്രഹിക്കുന്നതിനാണ് സമ്പ്രദായം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആർക്കെങ്കിലും അവരോട് വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇത് സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ആർക്ക് ചോദ്യം ചെയ്യാൻ പറ്റും? ഞാൻ പറയുന്നു ഇതാണ് സമ്പ്രദായം. എന്തുകൊണ്ട്? ഇത് എന്റെ ഗുരു എന്നോട് പറഞ്ഞു. അങ്ങനെ പറയുന്നുണ്ടൊന്നും സമ്പ്രദായമാകത്തില്ല. അത് കേവല സമ്പ്രദായ അഭിമാനം മാത്രം. മറിച്ച് അങ്ങനെയല്ല, ഒരു ഉപദേശം, ആ ഉപദേശത്തിൽ വ്യക്തതയുണ്ട്, വ്യക്തമായി പറയുന്നു. ഇവിടെ ആത്മതത്വത്തെ വെളിപ്പെടുത്തുന്നു. അതിൻ്റെ വ്യക്തത എന്ന് പറയുന്നത് എന്താണ്? സംശയ ആദി ദോഷങ്ങൾ കൂടാതെ അതിനെ ബോധിക്കുക, അതാണ് അതിൻ്റെ വ്യക്തത. ദൃഢത എന്നെല്ലാം പറയുന്നു. എന്തായാലും ഉപദേശിക്കുന്ന അങ്ങനെയാണ്, ആചാര്യന്മാർ ഉപദേശിക്കുന്ന ആ രീതിയിലാണ്. അവർ സംശയിച്ചിട്ടാണ് ഉപദേശിച്ചത്. സംശയാദികളൊന്നുമില്ലാതെ അവരുപദേശിച്ചു. ഗ്രഹിക്കുന്നവൻ അതേ രീതി ഗ്രഹിക്കുന്നതിനാണ് സമ്പ്രദായം എന്ന് പറയുന്നത്. നമ്മൾ ആത്മതത്വത്തെക്കുറിച്ച് വിചാരം ചെയ്യുന്നു എന്നാൽ വ്യക്തതയില്ല. ആ വിചാരം കൊണ്ട് സംശയാദികൾ മാറുന്നില്ലെങ്കിൽ അത് സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ഏവം ആത്മാനമേവ സർവാത്മത്വേന ആചാര്യ ആഗമാഭ്യം ശ്രുത്വ എന്ന് പറയുന്നതാണ്. ഏവം ആത്മാനമേവ സ്വസ്വരൂപത്തെ തന്നെ, സ്വസ്വരൂപം എന്ന് പറയുമ്പോൾ മുമ്പ് പറഞ്ഞ സർവാത്മഭാവം, സർവഭൂതാത്മാവായിരിക്കുന്ന സ്വരൂപം. അല്ല, ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി, ഈ ശരീരം അതിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എന്റെ സ്വരൂപം എന്ന് സ്വന്തം അഹന്തയെ ആശ്രയിച്ച് ഗ്രഹിക്കുന്ന സ്വരൂപത്തെക്കുറിച്ചല്ല പറയുന്നു. ഏവം എന്ന് പറയും ആ സർവസ്വരൂപമായിരിക്കുന്നതിനെ, സർവത്തിൻ്റെയും സ്വരൂപമായിരിക്കുന്നത് അല്ലെങ്കിൽ സർവസ്വരൂപമായിരിക്കുന്നത്, സർവവുമായ സ്വരൂപമായിരിക്കുന്നത്, അതിനെ പറയുന്ന സർവാത്മത്വേന. ആത്മാവിനെ, സ്വസ്വരൂപത്തെ സർവാത്മഭാവത്തിൽ ആചാര്യ ആഗമാഭ്യാസ ശ്രുത്വ, ആചാര്യത്തിൽ നിന്നും ആഗമത്തിൽ നിന്നും, ആചാര്യനിൽ നിന്നും ശ്രുതിയിൽ നിന്നും, സാധാരണഗതിയിൽ ഭാഷകാരൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് ആചാര്യനാണ്. രണ്ടാമത് ശ്രുതിയെ പറയുന്നു. രണ്ടിനും പ്രാധാന്യമുണ്ടെങ്കിലും ഇത് രണ്ടും കൂടി ചേർന്നാലേ ശരിയാകത്തുള്ളൂ. ശ്രുതി ശബ്ദാത്മകമാണ്. ആ ശബ്ദം അതിന് സ്വയം ബോധിപ്പിക്കാൻ കഴിയത്തില്ല, അതൊരു വ്യക്തിയിലൂടെ അതിന് ബോധിപ്പിക്കാൻ കഴിയും. ആ ശബ്ദത്തിൻ്റെ താല്പര്യം പലതരത്തിലാകാം വ്യക്തികൾക്കനുസരിച്ച്, അതല്ലേ? ശ്രുതിയെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു, ദ്വൈതം അദ്വൈതം വിശിഷ്ടാദ്വൈതം പലതരത്തിൽ. ഇതിലേതാ ശ്രുതി എന്ന് ചോദിച്ചാൽ എല്ലാ ശ്രുതി എന്ന് പറയേണ്ടി വരും. എല്ലാ ശ്രുതി തന്നെ ദ്വൈതമായി വ്യാഖ്യാനിച്ചതും അദ്വൈതമായി വ്യാഖ്യാനിച്ചതും എല്ലാ ശ്രുതി. പിന്നെ ശ്രുതിയുടെ താല്പര്യം അവിടെ പിന്നെ ആചാര്യന്റെ ആവശ്യം വരുന്നു. ആരാണിപ്പോ ആചാര്യൻ? ആ ശ്രുതിയുടെ താല്പര്യത്തെ വ്യക്തമായി ധരിച്ചവൻ മുമ്പ് പറഞ്ഞു വിദ്വാൻ. ഇവിടെ ഭാഷ്യകാരൻ അല്ലെങ്കിൽ വാർത്തികാരൻ വിശദീകരിക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് അവരുടെ വിശദീകരണത്തിൽ വ്യക്തതയുണ്ട്. ആ വ്യക്തതയെ ഗ്രഹിക്കുന്നവൻ പറയുന്നു ആ സമ്പ്രദായത്തെ ഗ്രഹിക്കുന്നു ആരായാലും. ആ വ്യക്തതയെ ബോധിപ്പിക്കുന്നവൻ ആ സമ്പ്രദായത്തെ ബോധിപ്പിക്കുന്നു. ശ്രുത്വാ മത്വാ തർക്കതോ, അതിന്റെ ശ്രവണ മനനങ്ങൾ, സാമ്പ്രദായികമായ ശ്രവണ മനനങ്ങൾ. വിജ്ഞായ, അങ്ങനെ ശ്രവണ മനനങ്ങളിലൂടെ ഇതിനെ നിശ്ചയിച്ചിട്ട് വിജ്ഞായ സഠ, സഠത്തായി സഠത്തെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ പ്രത്യേകമായി സ്വസ്വരൂപമായി. ആ സ്വസ്വരൂപമായതിനെ സാക്ഷാത്വം, മറ്റൊന്നും സാക്ഷാത്തല്ല. ഇവിടെ സ്വസ്വരൂപം മാത്രമാണ് സാക്ഷാത് ആയിരിക്കുന്നത്, അന്യമായ ഒന്നിനെ സാക്ഷാത്ത് എന്ന് പറയാൻ പറ്റില്ല. ഈ സന്ദർഭത്തിൽ ഇവിടെ ഇപ്പോൾ പുസ്തകം ഇപ്പം ഞാൻ പറയുന്നു സാക്ഷാത്കരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ പറയുന്ന രീതിയിൽ അത് പൂർണ്ണമായി ശരിയല്ല. എന്തുകൊണ്ട്? അത് അന്യമായി, അന്യത്തെ എങ്ങനെ സാക്ഷാത്താക്കാൻ പറ്റും? അങ്ങനെ അന്യമായി നീക്കത്തേ ഉള്ളൂ. ഇവിടെ പറയുന്ന സ്വരൂപം അങ്ങനെയല്ല, സാക്ഷാത്താണോ? സാക്ഷാദേവ വിജ്ഞായ ശ്രവണ മനനങ്ങളിലൂടെ സാക്ഷാതായും ധരിച്ചിട്ട് യഥാ മധുബ്രാഹ്മണി ദർശിതം തഥാ, ഇവിടെ എങ്ങനെയാണോ കാണിച്ചതുപോലെ ഇവിടെ ഉപദേശ രീതിയിൽ. തസ്മാത് ബ്രഹ്മവിജ്ഞാന ദേവലക്ഷണ പൂർവമതി ബ്രഹ്മൈവ സത് അവിദ്യ അബ്രഹ്മ ആസീത് സർമ്മമേവ ച സത്, സർമ്മമേവ ച സത് അസർവമാസീത് താം തു അവിദ്യാം അസ്മാത് വിജ്ഞാന തിരസ്കൃത്യ ബ്രഹ്മൈവ സൻ ബ്രഹ്മാഭവത് സർവഹ സൻ സർവമഭവത്. സർവാത്മഭാവത്തെ പ്രാപിക്കുന്നു എന്ന് നമ്മൾ പറയും. തത്വം എന്ന് പറയുന്നത് എപ്പോഴും വാക്കുകൾക്ക് അതീതമാണ്, വ്യാഖ്യാനത്തിന് അതീതമാണ്, വിവരണം ഭാഷ്യം ഇതിനെല്ലാം അതീതമാണ് തത്വം. പക്ഷെ തത്വജ്ഞാനത്തിൻ്റെ ഉപായവും ഈ വാക്കുകൾ തന്നെ, അതിനാശ്രയിച്ചേ പറ്റും. ശബ്ദത്തെ ആശ്രയിച്ചേ പറ്റും. അപ്പോൾ ആ ശബ്ദത്തിൻ്റെ പരിമിതിയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ശബ്ദത്തെ ആശ്രയിക്കുന്നത്. അത് മനസ്സിലാകാതെ ചിലർക്ക് അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഭാഷ്യം, വ്യാഖ്യാനം, വിശദീകരണം, ഇതെല്ലാം ശബ്ദജ്ഞാനമല്ലേ? ഈ ശബ്ദജാലത്തിലൂടെ എങ്ങനെയാണ് ഈ പറയുന്ന സാക്ഷാത്കാരം ബ്രഹ്മജ്ഞാനം ഇതൊക്കെ സംഭവിക്കുന്നത്? പ്രഭാഷണം കേട്ടതുകൊണ്ട്, ഉപദേശം കേട്ടുകൊണ്ട്, ഭാഷ്യം വ്യാഖ്യാനം പിന്തുടർന്നുകൊണ്ടൊക്കെ ഇങ്ങനെ ഈ ബോധം ഉണ്ടാകുന്നു. ശരി, സംബന്ധിച്ചു ഉണ്ടാകുന്നില്ല, പിന്നെ എങ്ങനെ ഉണ്ടാകും? അവർ പറയുന്നത് ധ്യാനിക്കണം, ഇതെല്ലാം വിട്ടിട്ട് ധ്യാനിക്കണം എന്ന് പറയുന്നു. നല്ലതാണ് ധ്യാനിക്കുന്നത്, മോശമായൊരു കാര്യമല്ല. മനസ്സിന് ഏകാഗ്രത ഉണ്ടാകുന്നത് നല്ലതാണ്. ശരി, എങ്ങനെയാണ് ധ്യാനിക്കുന്നത്? എന്തിനും ധ്യാനിക്കണം? നിങ്ങളീ പറയുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? തത്വശ്രവണം അല്ലെങ്കിൽ മനനം എന്നെല്ലാം പറയുന്നു. ഞങ്ങൾ പറയുന്നു അതൊന്നുമല്ല, ധ്യാനമാണ് വേണ്ടത്. അതുകൊണ്ടാണ് സാധിക്കേണ്ടത്. ശ്രവണം മനനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥത്തിന്റെ പുറകെ പോകുന്നു. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ശബ്ദം എന്നാണ്. ഗ്രന്ഥത്തിന് വേറെ അർത്ഥമൊന്നുമില്ല. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ശബ്ദം. ഗ്രന്ഥത്തിന്റെ പുറകെ പോകുന്നു എന്നുവെച്ചാൽ ശബ്ദത്തിന്റെ പുറകെ പോകുന്നു. അതുകൊണ്ട് അത് വിടുക. ഇതിന് ശ്രുതി തന്നെ പറഞ്ഞിട്ടുണ്ട്, നാനുധ്യായാൻ ബഹുവൻ ശബ്ദ വാചോ വിഗ്ലാപനം ഹിത്തത്. ഇനിവരും ബൃഹദാരണ്യത്തിൽ തന്നെ. അതുകൊണ്ട് ശബ്ദത്തെ വിടുക, എന്നിട്ട് ധ്യാനിക്കുക. ശരി, സമ്മതിച്ചു. ധ്യാനിക്കുന്നത് നല്ലതാണെന്നുള്ള കാര്യം സമ്മതിച്ചു. പക്ഷേ ശബ്ദത്തെ വിട്ടിട്ട് ധ്യാനിക്കുക, അതാർക്കെങ്കിലും സാധ്യമാകും? ശബ്ദം കൂടാതെ ധ്യാനിക്കുക, അവിടെയാണ് തകരാറ്. ശബ്ദം കൂടാതെ ധ്യാനിക്കാൻ പറ്റത്തില്ല. ധ്യാനവും ശബ്ദാത്മകം തന്നെ, ശബ്ദത്തെ തന്നെയാണ് അവിടെ അനുസന്ധാനം ചെയ്യുന്നത്. അല്ല, ഞാൻ അനുസന്ധാനം ചെയ്യുന്ന അഹം ബ്രഹ്മാസ്മി എന്നാണ്. എന്നാണെങ്കിൽ തീർച്ചയായിട്ടും അഹം ബ്രഹ്മാസ്മി എന്നുള്ള ശബ്ദത്തിലൂടെയാണ് തത്വത്തെ അനുസന്ധാനം ചെയ്യുന്നത്. അവിടെ ഇത്രയേ ഉള്ളൂ. ഒരു ശബ്ദത്തെ ആവർത്തിക്കാനുള്ള അഭ്യാസം, യത്നം അല്ലെങ്കിൽ യുദ്ധം എന്ന് പറയാം, അത് ചെയ്യുന്നു. ഒരു ശബ്ദത്തിലൂടെ ആ തത്വത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു. എന്നാലേ നമുക്കതിന് ധ്യാനം എന്ന് പറയാൻ പറ്റും, പറയുള്ളൂ. ധ്യാനിക്കുമ്പോൾ മറ്റൊന്നും മനസ്സിൽ കടന്നു വരാൻ പാടില്ല. ഒരു ശബ്ദമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ശബ്ദങ്ങളോ, അഹം ബ്രഹ്മാസ്മി, ശിവോഹം ശിവോഹം, ഇങ്ങനെയൊക്കെ ധ്യാനിക്കുക. എന്താ ഇവിടെ ശബ്ദം എന്നെ ഉണ്ട്. ശബ്ദാവൃത്തിയാണ്. ഞാൻ ശബ്ദമൊന്നും ഉച്ചരിക്കുന്നില്ലല്ലോ, പിന്നെ ഇവിടെ ശബ്ദാവൃത്തി. അവിടെ ശബ്ദവും മാനസികം. ശബ്ദം ഉച്ചരിച്ചാലേ ശബ്ദമാകുന്നില്ല. ഉച്ചരിക്കുന്നത് മുമ്പോ അവിടെ ശ്രവണാത്മകമായ ശബ്ദമാണ്, കേൾക്കുന്ന ശബ്ദം. ധ്യാനിക്കുമ്പോൾ അങ്ങനെയല്ല, മാനസിക ശബ്ദം. ശബ്ദം മനസ്സ് ശബ്ദാകാരത്തിലാകുന്നു, ഉച്ചരിക്കണമെന്നില്ല. എന്തായാലും അവിടെയും ആശ്രയിക്കുന്നതിന് ശബ്ദത്തെ തന്നെ. ശ്രവണാദികളെ അപേക്ഷിച്ച് ശബ്ദത്തിനൊരു ഗുണമുണ്ട് എന്ന് പറയാം. എന്താണ്? എല്ലായിടത്തും മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ധ്യാനിക്കുന്നിടത്തും മനസ്സ് പ്രവർത്തിക്കുന്നു, ശ്രവണാദികളിലും മനസ്സ് പ്രവർത്തിക്കുന്നു. പക്ഷേ ധ്യാനിക്കുന്നിടത്ത് ശബ്ദം ശ്രവിക്കേണ്ട ആവശ്യം വരുന്നില്ല, ധ്യാനിക്കുന്നിടത്ത് വേറൊരാളുടെ ആവശ്യം വേണ്ടി വരുന്നില്ല. ശ്രവണത്തിന് അങ്ങനെയുണ്ടല്ലോ, ഒരാ ഉപദേശിക്കാൻ ഒരാൾ വേണം, ശ്രവണേന്ദ്രിയ ശബ്ദത്തെ ഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ബാഹ്യമായ ആലംബനങ്ങൾ കൂടുന്നു. അങ്ങനെ വരുമ്പോൾ മനസ്സിൻ്റെ ഏകാഗ്രത കുറയുന്നു. ധ്യാനത്തിൽ അങ്ങനെയല്ല, ബാഹ്യമായ ഒന്നിനെ ആശ്രയിക്കുന്ന വേണമെങ്കിൽ ചെവിയിൽ കോർക്കിട്ടിട്ടും ധ്യാനിക്കാം. ചിലരങ്ങനെ ചേരും, ചെവി അടച്ചു വച്ചിട്ട് ധ്യാനിക്കും, കണ്ണടച്ചിട്ട് ധ്യാനിക്കും. ചില വീരന്മാർ മൂക്കടച്ചിട്ടും ധ്യാനിച്ചു കളയും, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അവിടെ ശ്രവണത്തെ അപേക്ഷിച്ച് ശ്രവണത്തിന് പരാശ്രിതത്വം കൂടുതലുണ്ട്. ഇതങ്ങനെയല്ല, അതതിൻ്റെ ഒരു മേന്മയാണെന്ന് പറയാം. തീർച്ചയായിട്ടും അത് അംഗീകരിക്കാം. അവിടെ ശ്രവണത്തിൽ ഏതുപോലെയുള്ള പരാശ്രിതത്വമില്ല ധ്യാനത്തിന്. പക്ഷെ അവിടെ ഇതെല്ലാം ഉണ്ട്. എന്തുകൊണ്ട്? അവിടെ മനസ്സുകൊണ്ട് അനുസന്ധാനം ചെയ്യുന്നത് ശ്രവിച്ച ശബ്ദത്തെ തന്നെ, ശ്രവണേന്ദ്രിയത്തിലൂടെ ഗ്രഹിച്ചതിനെ തന്നെ. തൽക്കാലം അത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ശ്രവണജന്യമായ ഉപദേശത്തെയാണ് മനനത്തിലൂടെ അനുസന്ധാനം ചെയ്യുന്നത്. അവിടെയെല്ലാം മാനസികം എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അത് ബഹിർമുഖമാകുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ധ്യാനിക്കുമ്പോൾ മനസ്സ് അവിടെ ഇവിടെയൊക്കെ ഓടുന്നത്. ഉപദേശിച്ച ശബ്ദത്തിൽ മാത്രം നിൽക്കുമോ മനസ്സില്ല? എങ്ങനെയാണോ ഇവിടെ ശ്രവണ സമയത്ത് ശ്രവണേന്ദ്രിയം ബഹിർമുഖമായി ശബ്ദത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, അതുപോലെ ധ്യാന സമയത്തും മനസ്സ് ഓടിപ്പോയി. ഈ ശ്രവണേന്ദ്രിയത്തിന്റെ സഹായം കൂടാതെ തന്നെ മറ്റ് ശബ്ദങ്ങളെ ഗ്രഹിക്കും എന്ന് വെച്ചാൽ മറ്റ് വിഷയങ്ങളെയും ചിന്തിക്കുന്നു. അപ്പൊ ആ ബഹിർമുഖതയുടെ സാധ്യത എല്ലായിടത്തും ഒരുപോലെയാണ്. അപ്പൊ ശ്രവണം ചെയ്യുന്നവനെ ഏകാഗ്രമായി ശ്രവണം ചെയ്യുകയാണെങ്കിൽ അവൻ ആ സമയത്തും മറ്റൊന്നും കേൾക്കുന്നില്ല, കേട്ടാൽ അതിൽ ശ്രദ്ധിക്കുന്നില്ല. മറിച്ചാണെങ്കിൽ എല്ലാം കേൾക്കും, ഒന്നിനും ശ്രദ്ധ വരത്തില്ല. ധ്യാനിക്കുന്നവനും അങ്ങനെയല്ല, അവൻ ഗുരു ഉപദേശ ശബ്ദത്തെ മാത്രമായിരിക്കില്ല അവൻ അനുസന്ധാനം ചെയ്യുന്നത്, നാനാ ശബ്ദങ്ങളെ അനുസന്ധാനം ചെയ്യും. അപ്പൊ ബഹിർമുഖത എന്ന് പറയുന്നത് എവിടെയും സംഭവിക്കുക, എങ്ങനെയും സംഭവിക്കും. ആ തരത്തിൽ ധ്യാനത്തിന് വിശേഷത പറയാൻ, ശ്രവണത്തിൽ നിന്നുള്ള ഒരു വ്യതിരിക്തത അവിടെ പറയാനില്ല. ബഹിർമുഖതയെ കണക്കിലെടുത്താണെങ്കിൽ അതെവിടെയും എപ്പോഴും സംഭവിക്കാം, സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ രണ്ടിനും വേർതിരിച്ച് കാണിക്കുകയാണ്. ശ്രുത്വ മത്വ തർക്കദഹ വിജ്ഞായ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്ന ധ്യാനത്തിൻ്റെ വഴിയല്ല. പിന്നെ ധ്യാനം എന്ന് പറഞ്ഞാൽ അതിന്നതിനെ പറയാവുന്നുണ്ട്. ശ്രവണ മരണാദികളും ധ്യാനമാണ്, അതിനെ അങ്ങനെ സ്വീകരിക്കാം. പക്ഷെ ധ്യാനം എന്ന് പറയുമ്പോൾ അതല്ല നമ്മൾ പറയുന്നു. നിങ്ങളിവിടെ ഒരുപാട് ശബ്ദങ്ങളെ കേൾക്കുന്നു, അവിടെ അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഏകമായ ഒരു ശബ്ദത്തെയാണ് ഉണ്ട്, അതിന് വിശേഷതയുണ്ട്. ധ്യാനം അല്ലെങ്കിൽ ഉപാസന. അപ്പോൾ അതിലൂടെയാണ് ഇത് സാധിക്കേണ്ടത്, ഇതിലൂടെ അല്ല എന്ന് ധരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഈ വിശേഷതകൾ പറയുന്നു. ധ്യാനം ഇന്ന രൂപത്തിലുള്ളതാണ്, ശ്രവണാദികൾ ഇന്ന രൂപത്തിലുള്ളതാണ്, അവിടെ നാനാ ശബ്ദങ്ങളെ ഗ്രഹിക്കുന്നു, ഇവിടെ അങ്ങനെയല്ല. ഏകമായ ഒന്നിനെ ആന്തരികമായി പിന്തുടരുന്നു. അതുകൊണ്ട് ഫലവത്താകുന്ന അതാണ് അവിടെയാണ്. ആന്തരികമായി അങ്ങനെ തത്വത്തെ അനുസന്ധാനം ചെയ്യുന്നത് ഫലവത്താകത്തുള്ളു. ബാഹ്യമായി ശ്രവണാദികൾ ചെയ്യുന്നത് ഫലവത്താകുന്നില്ല. എന്താ ഫലം? തത്വബോധം. അത് ഈ ധ്യാനത്തിലൂടെ ഉണ്ടാകും. ധ്യാനം നിന്ന് ശ്രവണാദി ശ്രവണമനന ധ്യാസനങ്ങളിൽ നിന്നും വേറിട്ടാവും. അതിലൂടെ സംഭവിക്കുന്നു. അതെന്താണ്? അത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആവർത്തി, അതാണ് ധ്യാനം. അതിലൂടെ ഉണ്ടാകുന്നു. അവിടെ പിന്നെ ശ്രവണത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ആചാര്യം വേണ്ട, ശ്രുതി വേണ്ട, ഒന്നും വേണ്ട. മനസ്സുകൊണ്ടുള്ള യത്നം മാത്രം മതി. അതിൻ്റെ ഫലമായി തത്വജ്ഞാനം ഉണ്ടാകുന്നുള്ള. ഇവിടെ അതല്ല പറയുന്നു. ഇവിടെ പറയുന്നത് ശ്രുത്വ മത്വ തർക്കദ വിജ്ഞായ സാക്ഷാത്, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് സാക്ഷാതായി. അന്യമായ ഒന്നിനെ സാക്ഷാത്തായി ഗ്രഹിക്കാൻ പറ്റില്ല. ഇത് സ്വസ്വരൂപമായതുകൊണ്ടാണ് സാക്ഷാത്തായി ഗ്രഹിക്കുന്നത്. സാക്ഷാത്തായി ഗ്രഹിപ്പിക്കുന്നത് ആചാര്യന് ശ്രുതിയും. ശ്രുതിയുടെ താല്പര്യത്തെ ആചാര്യൻ ഗ്രഹിപ്പിക്കുന്നതുകൊണ്ട് അതാണ്. അത് വിജ്ഞായ സാക്ഷാ, അതിനാണ് അടുത്ത് പറഞ്ഞത് ബ്രഹ്മവിജ്ഞാന. അതാണ് ബ്രഹ്മവിജ്ഞാനം. ബ്രഹ്മവിജ്ഞാനത്തിൻ്റെ വഴിയാണെന്ന് പറഞ്ഞത് ആ ഉപാസനയെ കുറിച്ച് ഞാനൊന്ന് പരാമർശിച്ചെന്നേ ഉള്ളൂ. ഇനി തുടർന്ന് വരുന്ന ഭാഗത്ത് അത് വിശദീകരിക്കും. ഇതെന്തുകൊണ്ട് ഉപാസനയാകുന്നില്ല? ഉപാസനയുടെ ധ്യാനം അല്ല. എന്നാൽ ഇതെങ്ങനെയാണ് ധ്യാനമാകുന്നത്? അത് രണ്ടും അറിയുന്നു. ഇത് ധ്യാനമല്ല എന്ന് പറയുമ്പോൾ എന്തോ ധ്യാനത്തെ നിഷേധിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നതെന്ന് തോന്നുന്നു. ധ്യാനത്തെ നിഷേധിക്കുകയാണ്. കാരണം ധ്യാനത്തെ സംബന്ധിച്ച്, ഉപാസനയെ സംബന്ധിച്ച് എന്താണോ നമ്മളിരിക്കുന്ന ധാരണകൾ, അതിനെ നിഷേധിക്കുക. മറിച്ച് വാസ്തവത്തിലുള്ള ധ്യാനം എന്താണ്, ഉപാസന എന്താണെന്ന് കൂടെ വിശദമാക്കുകയാണ്. അല്ല, ധ്യാനം എന്ന് പറയുന്ന ഒരു ശബ്ദത്തെ നിഷേധിക്കുകയാണ്. ധ്യാനം, സമാധി എന്നെല്ലാം പറയുന്നിടത്തല്ല അതുപോലെ. ധ്യാനം, സമാധി തുടങ്ങിയ ശബ്ദങ്ങളും നിഷേധിക്കുകയല്ല, അത് അസംബന്ധമെന്ന് പറയുകയാണ്. ഇവിടെ ആത്മബോധത്തെ സംബന്ധിച്ച് അതൊക്കെ എന്താണ്? ധ്യാനം എന്താണ്? സമാധി എന്താണ്? ഇവിടെ അതിൻ്റെയൊക്കെ ആ ശബ്ദങ്ങളുടെ എല്ലാം താല്പര്യം വേറെയാണ്. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ശ്രവണ മനനങ്ങളിലൂടെ ബ്രഹ്മവിജ്ഞാന നിയമം ലക്ഷണ ഇവിടെ പറഞ്ഞ രീതിയിൽ അതാണ്. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഉപാസനയിലേക്കും സമാധിയിലേക്കും പോയത്. അതല്ല ഈ പറഞ്ഞ രൂപത്തിൽ എന്നാണ്. സ്വസ്വരൂപബോധം, സർവാത്മഭാവം, ശ്രവണമനനാദികൾ, ഈ പറഞ്ഞതിനെല്ലാം ഈ രീതിയിൽ അവൻ ഗ്രഹിക്കുന്നു. എങ്ങനെ? പൂർവമതി ബ്രഹ്മൈവ സത്. ഇതെല്ലാം ഗ്രഹിക്കുന്നതിന് മുമ്പും അവൻ ബ്രഹ്മം തന്നെയായിരുന്നു. പറയും ആദ്യം ബ്രഹ്മബോധം, പിന്നെ പ്രപഞ്ചബോധം. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മൾ പ്രപഞ്ചബോധത്തിൽ നിന്ന് തിരിച്ച് ബ്രഹ്മബോധത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് സാധനം സംഭവിക്കുന്നത്. എന്താ, സൂര്യൻ ഈ വസ്തുക്കളെല്ലാം പ്രകാശിപ്പിച്ചിട്ടാണോ പിന്നെ അത് പ്രകാശിക്കുന്നു? അങ്ങനെ സംഭവിക്കാറുണ്ടോ? ആദ്യം ഭൂമിയിലുള്ള ഇരുളിനെല്ലാം മാറ്റി ഈ ഭൂമി ഒന്ന് പ്രകാശിപ്പിക്കുക, പിന്നെ താൻ പ്രകാശിക്കും. അങ്ങനെയാണ് സംഭവിക്കുന്നതല്ല. അടുത്ത് പറയുന്നത് അങ്ങനെ സംഭവിക്കുന്നില്ല. ഇനി ആദ്യം ഒന്നൊന്നിനെ പറയാമെങ്കിൽ അത് സ്വയം പ്രകാശിക്കുന്നതാണ് ആദ്യം. ആത്മബോധമാണ് ആദ്യം. ദൃശ്യതേതു അഗ്രിയ ബുദ്ധ്യ, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അതിനിവിടെ വേറെ തരത്തിൽ ചർച്ച ചെയ്യുമ്പോൾ വാർത്തകാരം പറയും. ആദ്യ ആത്മബോധം, ആത്മബോധത്തെ ആശ്രയിച്ചിട്ടാണ് പിന്നീട് ബാഹ്യമായ ബോധം, പ്രപഞ്ചബോധം ഉണ്ടാകുന്നത്. ആത്മബോധം കൂടാതെ ആരും ആർക്കും പ്രപഞ്ചബോധം ഉണ്ടാകുന്നില്ല. ആത്മബോധം ആണ് ആദ്യം, പിന്നെന്തിനായി പ്രപഞ്ചബോധം? ഇതെല്ലാം അതല്ലേ മായ എന്ന് പറയുന്നു, അവിദ്യ എന്ന് പറയുന്നു. പറയുന്നത് ഒരു തരത്തിന് യോജിക്കാത്തതിനെ യോജിപ്പിക്കുന്നു. അങ്ങനെ സംഭവിക്കാൻ പാടില്ല, പക്ഷെ അങ്ങനെ സംഭവിക്കുന്നു. സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കുന്നതിനാണ് മായ എന്ന് പറയുന്നത്. അത് നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ. ഈ പറയുന്ന കാര്യം നമ്മൾ ആത്മബോധത്തിലേക്കാണ് വരുന്നത്. ആദ്യം ആത്മസ്വരൂപമായിരുന്നു, ആത്മബോധത്തിലേക്ക് വന്നു, പ്രപഞ്ചബോധത്തിലേക്ക് പോകുന്നു. അത് നമ്മൾ ചർച്ച ചെയ്ത് സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുന്ന ആ സന്ദർഭത്തെ വിശകലനം ചെയ്തുകൊണ്ടാണ്. ആദ്യം ബോധത്തിലേക്ക് വരുന്നു, ആദ്യം പ്രകാശിക്കുന്നു. ആ പ്രകാശത്തിൽ ഇരുള പോകുന്നു. ആ അത് ഏകകാലത്ത് സംഭവിക്കുന്നു, ശരിയാണ്. പക്ഷെ പ്രകാശവിന് നിമിത്തമാണല്ലോ. പ്രകാശം വന്നിട്ട് പിന്നെ ഇരുള് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നൊന്നുമില്ല. എന്നാൽ പ്രകാശം സംഭവിക്കുന്നു. സുഹൃത്തെക്കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? ഒരു അന്ധത, ഒരിരുള്. പക്ഷെ പ്രകാശം വരുന്നു, പിന്നെ അവിടെ ഇരുളില്ല. എന്തുകൊണ്ട്? ഈ നാനാത്വ ബോധത്തെ സംബന്ധിച്ചുണ്ടായിരുന്ന ആ ഇരുളെല്ലാം മാറിപ്പോയി. സൂര്യന്റെ പ്രകാശം വന്നു കഴിഞ്ഞാൽ ഈ ഭൂമി മുഴുവൻ ഇരുളിലായിരുന്നു. മുഴുവൻ ഇരുളിനെയും മാറ്റിയിട്ട് ഇത് പ്രകാശവത്താക്കുന്നു. അതുപോലെ ആത്മബോധത്തിൽ നിന്ന് പ്രപഞ്ചബോധത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്, താനെപ്പോഴും ആത്മാവ് തന്നെയായിരുന്നു. ജാഗ്രതത്തിലായാലും സ്വപ്നത്തിലായാലും സുഷുപ്തിയിലായാലും ബന്ധനത്തിലായാലും മോക്ഷത്തിലായാലും എപ്പോഴും അത് തന്നെയാണ്. തനിക്കതാകാതിരിക്കാൻ പറ്റില്ല, തന്റെ പ്രകാശത്തെ തനിക്ക് മുടിവെക്കാനും ഒക്കത്തില്ല, അതുകൊണ്ടുതന്നെ അത് സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയുന്നു. അതുകൂടെ പറയുന്ന എന്താണ്? ബ്രഹ്മൈവ സത്, എപ്പോ പൂർവമത് അപ്പൊ ഈ അഭ്യാസങ്ങളെല്ലാം നടത്തി, ഈ ശ്രവണ മനനങ്ങളെല്ലാം നടത്തി, താൻ ആത്മജ്ഞാനി, നേരത്തെ പറഞ്ഞ പോലെ വിദ്വാൻ, ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നതിന് മുമ്പും താൻ അത് തന്നെയായിരുന്നു, പ്രകാശിക്കുന്നവൻ തന്നെയായിരുന്നു. ബ്രഹ്മൈവ പൂർവം അപ്പി ബ്രഹ്മൈവ സത്. പിന്നെന്താ? ഇതെല്ലാം അവിദ്യയാ, ഇതെല്ലാം അവിദ്യ ഉണ്ട്. അത് ഒരു പ്രശ്നമാണല്ലോ. മുമ്പും താനീ ബോധത്തിലിരുന്നു, പിന്നെ പറയുന്നു അവിദ്യ കൊണ്ട് ഇങ്ങനെയൊക്കെയായി. പ്രശ്നമാണ് ഈ ബോധം വരുന്നതുവരെ, ഈ അവിദ്യ മാറുന്നതുവരെ ഉള്ളു ആ പ്രശ്നം. അത് കഴിഞ്ഞ് പിന്നെ ഈ പ്രശ്നത്തെ കൂടി ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇത് വളരെ സങ്കീർണമാണല്ലോ ഈ അവിദ്യ എന്ന് പറയുന്നത്. ഈ പറയുന്നതിൽ തന്നെ എന്താണ്? മുമ്പ് ഞാൻ ആത്മജ്ഞാനിയായിരുന്നു, പിന്നെ അജ്ഞാനം കൊണ്ട് അജ്ഞാനിയായി എന്നെല്ലാം പറയുന്നതിനൊരു പൊരുത്തക്കേട് തോന്നുന്നത് ഈ ബോധം ഉണ്ടാകുന്നത് വരെ. ഇത് ബോധിക്കുന്നവരെ, ഉപദേശത്തെ ബോധിക്കുന്നവരെ, ഉപദേശത്തെ ബോധിക്കുന്നവനെ പ്രശ്നമുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നു. അവിദ്യ അബ്രഹ്മാസി, അവിദ്യ കൊണ്ട് ബോധമില്ലാത്തവനായി. സർവമേവ ച സത്, അവൻ സർവ തന്നെയായിരുന്നു എന്ന് പറഞ്ഞ സർവഭൂതാത്മാവ് തന്നെയായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? സർവമേവ ച സത്, അവൻ സർവാത്മഭാവത്തിൽ ഇരുന്നിട്ട് അസർവമാസീൻ, അവിദ്യ കൊണ്ട് അസർവമായി തീർന്നു. അതുകൊണ്ട് ഈ ശ്രവണ മനനങ്ങളെല്ലാം ചെയ്യുന്നു. താം തു അവിദ്യാം, ഈ ഒരു ബോധക്ഷയം അവിദ്യ, ഇതിനെ അസ്മാദ് വിജ്ഞാന തിരസ്കൃത്യ, ഈ വിജ്ഞാനം കൊണ്ട് തിരസ്കരിച്ചിട്ട്, ഇതിനെ ഈ ബോധം കൊണ്ടുള്ള തിരസ്കരണം, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ധ്യാനത്തിലേക്ക് പോയത്. അത് പൂർത്തിയാക്കിയില്ല. അതിനെ വിജ്ഞാനം കൊണ്ട് തിരസ്കരിച്ചിട്ട് മറ്റൊന്നും അത് സാധ്യമല്ല. ശ്രുത്യാഗമാഭ്യാം ആചാര്യാഭ്യാം, അല്ലെങ്കിൽ ആചാര്യാഗമാഭ്യാം, അതിലൂടെ ഇതിനെ തിരസ്കരിച്ചിട്ട് അപ്പൊ പറയുന്നു ബ്രഹ്മവിദ് ബ്രഹ്മൈവ സൻ ബ്രഹ്മഭവൻ. ബ്രഹ്മവിദ് ബ്രഹ്മൻ തന്നെ ആയിരുന്നു, മുമ്പുമായിരുന്നു, ഇപ്പോഴും അതാണ്. സർവസൻ, അവൻ സർവാത്മാവാകുന്നു, മുമ്പ് പറഞ്ഞ ജഗതാത്മാവായി. സർവം അഭവത്, അവൻ സർവസ്വരൂപനായിത്തീരുന്നു. Sure.